ശങ്കരാചാര്യർ പ്രപഞ്ചത്തെ ചുരുക്കി പറയുന്നത് എങ്ങനെയാണ്? നാമരൂപം എന്ന് ഗുരുവും പറയും. നീ നാമരൂപമതൽ നാനാവിധ പ്രകൃതിമാനായി എന്നറിയും ഈ ഞാനായത് എന്നൊക്കെ പറയുന്നിടത്ത് നാമരൂപം എന്ന് പറയുന്ന പ്രപഞ്ചത്തെയാണ്. മറ്റു പല സ്ഥലങ്ങളിലും പറയും. അപ്പൊ അത് നേരത്തെ പറഞ്ഞു അധ്യാത്മ സ്ഥൂല സങ്കല്പന, സ്ഥൂല സങ്കല്പം എന്നുള്ള അർത്ഥത്തിലോ പറയുന്നു. അതേ കാഴ്ചപ്പാടിലാണ് നാമരൂപം. നാമോ രൂപയേ ഉള്ളൂ, അതിനപ്പുറം അതിന് സ്വതന്ത്രമായ ഒരു അസ്തിത്വമില്ല, അതാണ് നാമരൂപം. അല്ല, അസ്തിത്വം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്, പക്ഷെ അതിന് സ്വതന്ത്രമായൊരു അസ്തിത്വം ഇല്ല. ബ്രഹ്മ അസ്തിത്വമാണ് അതിന് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം, അതിനെ കുറിച്ചുള്ള ചിന്ത ആണ്. ഇപ്പോ പ്രപഞ്ച അസ്തിത്വത്തിന് ഒരു സമാധാനം ചിന്തയിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എന്താണ് അസ്തിത്വം എന്നുള്ളത്, അതും പഴയകാലത്തെ ചിന്തയാണ്. ഇതിനാണ് മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത്. സത്തയെക്കുറിച്ച് ചിന്തിക്കുക, കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, കാലം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, പാരമാർത്ഥിക സത്യം അങ്ങനെ ഉണ്ടോ അത് ചിന്തിക്കുക. അപ്പോൾ പഴയകാലത്ത് ചിന്ത പൊതുവെ അങ്ങനെയായിരുന്നു. പഴയകാലം എന്ന് വെച്ചാൽ സോക്രട്ടീസിന് മുമ്പും പിമ്പും ആ കാലം മുതൽ ഈ ചിന്ത എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ ആയിട്ടാണ്. മെറ്റാഫിസിക്സ് ആണ് അവിടെ ചിന്തയുടെ ആധാരം. അതെന്താണ് പിന്നെ ക്രമേണ മാറി മാറി ഇവിടേക്ക് വന്നു, ഫിസിക്സിലേക്ക് വന്നു. അവിടെ വരുമ്പം ചിന്തിക്കുന്ന എന്താണ്, എന്താണ് മാറ്റർ, എന്താണ് എനർജി, തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ്, പിന്നെ അതിന്റെ ബ്രാഞ്ചസ് ഒരുപാട്. ഇതിന്റെയൊക്കെ സ്ട്രക്ചർ എന്താണ്. അപ്പൊ അങ്ങനെ പോയി ചിന്ത. അപ്പൊ അവിടെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ചിന്ത വസ്തുനിഷ്ഠമാണ്. അപ്പൊ ഈ വസ്തുനിഷ്ഠമായ ചിന്ത വരുമ്പോ അത് ഫിസിക്സായി, അല്ലെങ്കിൽ അത് മെറ്റാഫിസിക്സ്. അപ്പൊ അവിടെ പ്രത്യേകത എന്താണ്, ഇവിടെ മാറ്റർ എന്താണ്, അതിന്റെ കമ്പണൻസ് എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ ഇവിടെ പഠിക്കുമ്പോ, ഇവിടെ എന്താണ് പറയുന്നത്, നാമരൂപം, വെറും നാമവും രൂപവുമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ സത്ത എന്താണ്, സ്വതന്ത്രമായ സത്തയില്ല, മറ്റൊരു സത്ത അതിന് കടം കൊണ്ടിരിക്കുകയാണ്, അതിന് സ്വന്തമായിട്ട് സത്ത തന്നെ. അത് കേവല നാമവും രൂപവും എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥമാണ് സ്വന്തമായ സത്തയില്ലാത്ത. ഇപ്പോ ഈ മനുഷ്യന്റെ അറിവിന്റെ അന്വേഷണത്തിന്റെ ദിശ മാറി, ഇവിടെയാണ് ഈ മെറ്റാഫിസിക്സിൽ നിന്ന് ഫിസിക്സിലേക്ക് വന്നു മാറി. അപ്പോ മറ്റേതെന്തായി, ഫിലോസഫിയായി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി. ഇങ്ങോട്ട് വന്നപ്പോ എന്തായി, സയൻസായി, രണ്ട് രണ്ടായി പിരിഞ്ഞു. അപ്പൊ അവിടെ എന്താണുള്ളത്, നാമരൂപം. അത് പലർക്കും പല കാഴ്ചപ്പാട്. ശങ്കരാചാര്യർ പറയുന്ന എന്താണ് നാമരൂപം. ഈ നാമരൂപം എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നു, എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു, എന്താണ് അതിന്റെ വിശദീകരണം, അത് പറയുന്ന ഒന്നെന്താണ്, അത് അവിദ്യാകൽപ്പിതമാണ്. അതൊരു വിശദീകരണം. മറ്റൊന്നെന്താണ്? ഇത് അവിദ്യാത്മകമാണ് എന്ന് വെച്ചാൽ വിദ്യാസ്വരൂപമാണ്. രണ്ട് തരത്തിലാണ് വിശദീകരിക്കുന്നത്. ഒന്ന് അവിദ്യ കല്പിതം, മറ്റൊന്ന് പിന്നീട് വന്ന ഈ അദ്വൈതികൾ, ശങ്കരാചാര്യർക്കും ശേഷം വന്ന അദ്വൈതികൾ മുഴുവൻ ഇതിന് വ്യാഖ്യാനിക്കുകയാണ്. എന്താണ് ഈ അവിദ്യാത്മകവും അവിദ്യ കല്പിതവും എന്ന് പറഞ്ഞത്? അതിന്റെ ഒരർത്ഥമാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. വിദ്യ എന്ന് പറഞ്ഞാൽ ജ്ഞാനം തന്നെ, അറിവ്. അവിദ്യ എന്ന് പറഞ്ഞാൽ അറിവില്ല. അപ്പോ അറിവില്ലാത്തതുകൊണ്ട് കൽപ്പിച്ചതാണ് നാമരൂപം. അത് ഇന്നലെ പറഞ്ഞ രജ്ജസർപ്പ മുത്തുച്ചിപ്പിയുടെ ഉദാഹരണങ്ങൾ ഓർത്ത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഈ നാമരൂപത്തിന് സത്തയില്ല, എന്നാൽ ഇതിന് ആധാരമായി ഒരു സത്തയുണ്ട്. ആ സത്തയെക്കുറിച്ചുള്ള അറിവില്ലാത്തതുണ്ട്, അതാണ് അവിദ്യ. അതുകൊണ്ട് കൽപ്പിച്ചതാണെന്ത് ഈ നാമരൂപങ്ങൾ? ആരാ കൽപ്പിക്കുന്നത്? ചിദാത്മാവ്. അതിവിടെ ഗുരുവിനെ ഉപയോഗിച്ചിരിക്കുന്നു. അത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇന്നലെ പറഞ്ഞ ഉദാഹരണം ഇതുമായിട്ട് താരതമ്യം ചെയ്ത് മനസ്സിലാക്കണം. അജ്ഞാനം എന്ന് പറഞ്ഞാലോ അവിദ്യ എന്ന് പറഞ്ഞാലോ ഇവിടെ അർത്ഥവ്യത്യാസമൊന്നുമില്ല. പിന്നെ രണ്ടാമെന്ന് പറയുന്നത് എന്താണ്? ഇത് അവിദ്യാത്മകം. അവിദ്യാത്മകം എന്ന് പറഞ്ഞാൽ അത് അവിടെ അവിദ്യ എന്ന് വെച്ചാൽ വിപരീത ജ്ഞാനം, വിപചീയം, ഭ്രാന്തി. അപ്പൊ ഈ നാമരൂപങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭ്രാന്തിയാണ്. ഭ്രാന്തി എന്ന് പറയുമ്പോൾ അനുഭവമാണ്. അവിദ്യക്ക് ഭ്രാന്തി എന്നൊരു അർത്ഥം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ഒരു അനുഭവമാണ്. അത് നമ്മൾ ഭ്രാന്തിയാണ് തിരിച്ചറിയണമെന്നുള്ള ഒരു അനുഭവം, നാമരൂപ അനുഭവം. നാമരൂപം എന്ന് പറയുന്നത് എന്തിനാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. എന്തുകൊണ്ട്? ശ്രദ്ധിച്ചില്ല. അതിന് സ്വതന്ത്രമായൊരു സത്തയില്ല, അതുകൊണ്ടാണ് നാമരൂപം എന്ന് പറയുന്നത്. നാമരൂപം മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ പറയുള്ളൂ വെറും പേര് മാത്രമേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. കാണാനൊരു ചന്ത ഉണ്ടെന്നേ ഉള്ളൂ, അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് പറയുമ്പോൾ പോലെയാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? നാമവും രൂപവും മാത്രം. അതിനൊരു സത്തയില്ല. അതിൻ്റെ സത്ത നമ്മൾ പക്ഷെ അനുഭവിക്കുന്നുണ്ട്. അത് എവിടുന്ന് വന്നു? അതിന്റെ അധിഷ്ഠാനമായി ഒരു സത്തയുണ്ട്. അതിൽ ആ സത്തയെ കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ട്, ആ അറിവില്ലായ്മയാണ് ആ വിദ്യ. വിദ്യ അറിവ് ഇല്ല, അതുകൊണ്ട് ഇതിനെ ഇങ്ങനെ കൽപ്പിച്ചിരിക്കുകയാണ്. ഈ കൽപ്പിച്ചിരിക്കുന്ന ഇതെന്താണ്? ഇതും അവിദ്യ തന്നെയാണ്. അപ്പൊ അവിടെ അവിദ്യയുടെ അർത്ഥം എന്താണ്? വിപരീത ജ്ഞാനം. അപ്പൊ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരമാകത്തില്ല. അപ്പൊ ഈ കൽപ്പന എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിന് പഴയ തരത്തിൽ അവരിങ്ങനെ ചിന്തിച്ച് കണ്ടെത്തിയ തത്വചിന്ത എന്ന് പറയുന്നതാണ്. ഓരോ പ്രശ്നങ്ങൾക്കും സമാധാനം ചിന്തിച്ച് കണ്ടെത്തി. ആ സമാധാനം ചിന്തിച്ച് കണ്ടെത്തുമ്പോൾ അതിന് വേണ്ടി ചോദ്യങ്ങൾ വരുമ്പോൾ വീണ്ടും ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കണ്ടെത്തും. അങ്ങനെ ചിന്തിച്ച് കണ്ടെത്തുന്നതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ ഇരിക്കുമ്പോൾ കണ്ണടച്ചിരുന്ന് ചിന്തിക്കുക, എത്ര കാലം വേണോ ചിന്തിക്കുക. തത്വശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകത ഇതാണ്. അത് കൂടുതലും എന്താണ്? ആശയങ്ങളാണ്. ആശയങ്ങളിലൂടെ സമാധാനത്തിൽ എത്തിച്ചേരുക. ഇപ്പൊ അന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു, അതവര് ചിന്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ഈ പറഞ്ഞ ശക്തികാരകതും രജസർപ്പം. എങ്ങനെ ഈ അനുഭവം ഉണ്ടാകുന്നു? അത് അവർക്ക് അവരുടേതായ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു. അവർ പ്രധാനമായിട്ട് അതിനാശ്രയിച്ചത് ഒന്ന് ആത്മാവ്, അത് വേണം, എന്നാലും ഈ ചിന്ത നടക്കത്തുള്ളൂ. രണ്ടാമത് അവിദ്യ, മൂന്നാമത് അന്ധകരണം അല്ലെങ്കിൽ മനസ്സ്, നാലാമത് ഇന്ദ്രിയങ്ങൾ. പിന്നെ എന്താണോ കാണുന്നത് നാമരൂപങ്ങൾ എന്ന് പറയുന്നത്, അപ്പോൾ രജസർപ്പവും ശക്തികാരവും ഇതിൻ്റെയൊക്കെ പരസ്പരമുള്ള പ്രവർത്തനങ്ങൾ, ബാഹ്യമായി ഇതിനെ എന്തൊക്കെ സഹായിക്കുന്നു അവ, ഇത്തരം കാര്യങ്ങളുള്ള ഇതിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു അറിവ് രജസർപ്പുണ്ടാണെങ്കിൽ അവിടെ ആത്മാവ് കൂടി തീരും, അതിനെ വിട്ടൊരു കളിയില്ല അതൊന്നും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണം? അവിദ്യ, അത് കൂടി. അപ്പോ അവിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞല്ല, ഇതിന്റെ അങ്ങോട്ട് കടന്നുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് പോകുമ്പോൾ അവിദ്യ എന്ന് പറയുന്നത് എന്താണ്? അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന മായ, ഒരു ശക്തിയാണ് അവിദ്യ. മനസ്സെന്ന് പറയുന്നതോ അവിദ്യയിൽ നിന്ന് പരിണമിച്ചുണ്ടായ മറ്റൊരു പദാർത്ഥം, അതാണ് മനസ്സ്. അപ്പൊ ഇവിടെ അദ്വൈതികൾ സ്വീകരിച്ചിരിക്കുന്നത് സംഖ്യന്മാരുടെ പ്രപഞ്ച വ്യാഖ്യാനമാണ്, പൂർണ്ണമായിട്ടല്ല, അതിനോട് കുറച്ച് സാമ്യപ്പെട്ടാണ്, പൂർണ്ണമായി സ്വീകരിക്കുന്നില്ല. അദ്വൈതിക്ക് സ്വന്തമായിട്ടൊന്നും ഇല്ല, കാരണം ഇതിനെക്കുറിച്ച് അദ്വൈതിക്ക് മുമ്പ് തന്നെ ഒരുപാട് പേര് ചിന്ത ചെയ്ത് ഒരുപാട് അവര് നിഗമനങ്ങളെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പിന്തുടരുകയാണ് അദ്വൈതി ചെയ്യുന്നത്. അതിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി അത്രയേ. അപ്പോൾ സാങ്കന്മാര് പ്രധാനം എന്ന് പറയുന്ന ഒന്നിനെ അവർ പറഞ്ഞു, അതിന്റെ സ്ഥാനത്ത് അദ്വൈതി അവിദ്യ എന്ന് പറയുന്ന ഒന്നിനെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ മായ കൊണ്ടു. അവർ പറഞ്ഞു പ്രധാനം ത്രിഗുണം, സത്വം രജസ് തമസ് എന്ന് പറയുന്ന മൂന്ന് ഗുണങ്ങളോട് കൂടിയതാണ്. അപ്പൊ അദ്വൈതി പറഞ്ഞു ഞങ്ങളുടെ മായ അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്നു, ഇവിടെ അവിദ്യ എന്നുള്ള ശബ്ദഗുണങ്ങൾ ഉപയോഗിക്കുന്നു. അവിദ്യ എന്ന് പറയുന്നതും സത്വം രജസ് തമസ് മൂന്ന് ഗുണങ്ങൾ കൂടിച്ചേർന്നാണ്. മൂന്ന് ഗുണങ്ങൾ കൂടിച്ചേർന്നു വെച്ചാൽ ഈ മൂന്ന് ഗുണങ്ങളുടെ കൂടിച്ചേരലിനപ്പുറം അതിനകത്ത് വേറൊന്നുമില്ല. അല്ല, മൂന്ന് ഗുണങ്ങളും കൂടെ എവിടെയെങ്കിലും കൂടിച്ചേർന്നിരിക്കുകയല്ല, മൂന്ന് ഗുണങ്ങൾ കൂടിച്ചേർന്ന എന്താണോ അത്, അതില് മറ്റേതെങ്കിലും എന്തെങ്കിലും കുറവോ മറ്റെന്തെങ്കിലും കൂടുതലായിട്ടോ അത് ചേർത്തിട്ടില്ല, അതാണ് വിദ്യ. ആ വിദ്യയുടെ പരിണാമം സംഭവിക്കുന്നു. ആ വിദ്യയുടെ പരിണാമത്തിൽ സംഭവിക്കുന്ന ഒന്നാണ് തന്മാത്രകൾ, സൂക്ഷ്മ തന്മാത്രകൾ എന്ന് പറയുന്നത്. ഈ സ്ഥൂലമായ ഈ വസ്തുക്കളെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ പിന്നിൽ സൂക്ഷ്മമായ ഒന്ന് കാണുമെന്നുള്ള ഒരു ഊഹം. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സ്ഥൂലമായ വസ്തുക്കളെ എടുത്ത് അതിനെ അടിക്കുകയോ പൊടിക്കുകയോ മുറിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനുഷ്യൻ കാണുന്നത് എന്താണ്? അസൂക്ഷ്മമായ കാര്യങ്ങളായി മാറുന്നു, ഇതിനെ കാണാതാകുന്നു. അപ്പോൾ അവരുടെ സാമാന്യ യുക്തി കൊണ്ട് മനസ്സിലാക്കിയാണ് ഒരു മൺകട്ടയെടുത്ത് പൊടിച്ചു കഴിഞ്ഞാൽ അവസാനം അത് വായുവിൽ പറന്നു പോകും. അപ്പൊ സൂക്ഷ്മത്തിൽ നിന്നാണ് ഇങ്ങനെ ഉണ്ടായി വന്നത്. സൂക്ഷ്മം കൂടിച്ചേർന്ന് കൂടിച്ചേർന്ന് കൂടിച്ചേർന്നിരിക്കുന്നതിനെ പിരിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മമാവുമെങ്കിൽ സൂക്ഷ്മത്തെ കൂട്ടിച്ചേർത്താൽ അസ്ഥൂലമാവും. കൂടിച്ചേർന്നിരുന്ന അസ്ഥൂലം പിരിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മം. ഇത് സാമാന്യ യുക്തിയാണ്. അപ്പോൾ ഈ കാണുന്ന ഇതിനെല്ലാം ഒരു സൂക്ഷ്മമായ ഒന്നുണ്ട്, അതാണ് സൂക്ഷ്മ തന്മാത്രകളെന്ന് പറയുന്നത്. സാങ്കിന്മാർ പറഞ്ഞു അത് തന്നെ അദ്വൈതിയും പറഞ്ഞു. ഇതെവിടെ നിന്നുണ്ടായി? അവിദ്യയിൽ നിന്ന് പരിണമിച്ചു വന്നു. ആ തന്മാത്രകൾ എന്ന് പറയുന്നതും അവിദ്യ പോലെ തന്നെ എന്താണ്? സത്വം, രജസ് തമസ് മൂന്ന് ഗുണങ്ങളോടുകൂടിയാണ്. ത്രിഗുണമയം എന്ന് പറയും. ത്രിഗുണമയം, തിരുനീർ, അണിഞ്ഞൊരീശൻ എന്നൊക്കെ പറയുന്നു. ഇത് തന്നെയാണ് ത്രിഗുണമയമായിരിക്കുന്ന അവിദ്യ അല്ലെങ്കിൽ മായ. അപ്പോ അതിൽ നിന്ന് അത് സൂക്ഷ്മ തന്മാത്ര രൂപത്തിലിരിക്കുന്നു. അതിൽ നിന്നെന്തുണ്ടായി? അത് പരിണമിച്ചുണ്ടായതാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. അതിന്റെ പരിണാമമാണ് അവിടെ നിന്ന് സാങ്ക്യം പറയുന്ന അതുപോലല്ല സ്വീകരിക്കുന്നു. വ്യത്യാസമുണ്ട് അദ്വൈതം. പക്ഷെ അടിസ്ഥാനമായും സാമ്യതയുണ്ട്. അപ്പൊ അതിൽ നിന്ന് വരുന്ന അന്ധക്കരണം, ഈ അന്ധക്കരണത്തെ അദ്വൈത ഗ്രന്ഥങ്ങളിൽ പറയുമ്പോൾ ചിലടത്ത് അന്ധക്കരണമെന്ന് പറയും, ചിലടത്ത് മനസ്സെന്ന് പറയും, ചിലടത്ത് ബുദ്ധി എന്ന് പറയും, ചിലടത്ത് ചിത്തം എന്ന് പറയും. ഈ ശബ്ദങ്ങൾ യാതൊരു വ്യവസ്ഥയില്ലാതെ ഉപയോഗിക്കും, യാതൊരു കൃത്യതയില്ലാതെ ഉപയോഗിച്ചത്. അങ്ങനെ ഒരു കുഴപ്പമാണ് എന്നുവെച്ചാൽ ചിലപ്പോൾ ഈ ഓരോ ശബ്ദങ്ങളും ഭിന്ന ഭിന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും, ചിലപ്പോൾ എല്ലാ ശബ്ദങ്ങളും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കും. ഇതാണ് മനുഷ്യനെ പഴിക്കുന്നത്. അത് പഴയ ഗ്രന്ഥകാരന്മാരും അത് തന്നെ ചെയ്യും. അതെല്ലാം പഴയ ഗ്രന്ഥകാരന്മാരുടെയാണ്. ഒരു ശബ്ദം ഉപയോഗിക്കുമ്പോൾ അതൊരു പ്രത്യേക അർത്ഥത്തിൽ ഉപയോഗിക്കുകയും പിന്നീട് പൊതുവായ ഒരു അർത്ഥത്തിൽ അതേ ശബ്ദം ഉപയോഗിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ ആശയക്കുഴപ്പം. പിന്നെ അവിടെ നമ്മൾ സ്വയം വ്യാഖ്യാനിച്ച് സന്ദർഭം അനുസരിച്ച് അർത്ഥ വ്യത്യാസം കണ്ടുപിടിക്കും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, മനസ്സെന്ന് പറഞ്ഞാൽ അതിനൊരു ഇവരുടെ സാങ്കേതികമായ വ്യാഖ്യാനം കൊടുക്കുന്ന എന്താണ്? ഞാനിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് സങ്കല്പിക്കുകയാണ്, നടന്നിട്ടില്ല. 12 മണി കഴിഞ്ഞ് എനിക്ക് ഇവിടുന്ന് പോകണം, ഇന്ന വഴിക്ക് പോകണം എന്ന് സംഭവിച്ച കാര്യമുണ്ട്. സംഭവിക്കുന്നുവെന്ന് ഞാൻ സങ്കല്പിക്കുകയാണ്. അപ്പോ ഇത് ഇതിനെ മനസ്സെന്ന് വിളിക്കും. അല്ലെങ്കിൽ വികല്പം എന്താണ്? എന്താണ് വികല്പം? സംശയം. ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് എനിക്ക് ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ. അപ്പോ മനസ്സിന് പറയുന്നതാണിത്, സങ്കല്പ വികല്പാത്മകം എന്ന് പറഞ്ഞ ഇതാണ്. സങ്കല്പം എന്ന് വെച്ചാൽ ഇമാജിനേഷൻ, വികല്പം എന്ന് വെച്ചാൽ ഡൗട്ട്. ഇതാണ് മനസ്സിന് ഒരു നിർവചനം കൊടുക്കുന്നത്. ഇങ്ങനെ ചില മനസ്സെന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് നമ്മൾ ഈ അർത്ഥം എടുത്തോ, ചില സ്ഥലത്ത് മനസ്സെന്ന് പറഞ്ഞാലോ അങ്ങനെയൊന്നുമില്ല, അന്ധക്കരണം. നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നു അതെല്ലാം മനസ്സിന്. ഇത് നമ്മളെങ്ങനെ മനസ്സിലാക്കണം? നമ്മുടെ ബുദ്ധി അനുസരിച്ച് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ വരുന്നതും ആൾക്കാർ വഴക്കൂടുന്നതും. ഇത്തരം സാങ്കേതിക പദങ്ങൾ വ്യവസ്ഥയില്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട് പഴയ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ കുഴപ്പമാണ്. നിങ്ങൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കിക്കോളൂ എന്നുള്ള ഒരു ധാരണയില്ലാതെ പ്രയോഗിക്കുന്നു. ഒരുപക്ഷെ പ്രയോഗിക്കുന്നവരുടെ മനസ്സിൽ ഒരു ഉറപ്പ് കാണും ഇതിന്റെ അർത്ഥം ഇന്നതാണ്, പക്ഷെ അത് കേൾക്കുന്നവനുണ്ടാവണമെന്നില്ല. അപ്പോ ഇവിടെ ഇപ്പം മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ധക്കരണം എന്നാണ്. ഈ സങ്കല്പ വിചല്പം അങ്ങനെയൊന്നുമല്ല, എന്താണോ സൂക്ഷ്മ തന്മാത്രകളിൽ നിന്ന് പരിണമിച്ച് ഉണ്ടായത് അത് സൂക്ഷ്മം തന്നെ, അതാണ് അന്ധക്കരണം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന കരണം എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ എന്റെ കൈയും കാലും ഒക്കെ കരണങ്ങളാണ്. കരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉപകരണം, ഒരു പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന എന്തോ അതാണ് കരണം. ഏത് പ്രവൃത്തി ആയാലും പ്രവൃത്തിക്ക് ഉപയോഗിക്കുന്ന ടൂൾ എന്നുള്ള അർത്ഥത്തിലാണ് ആണ് കരണം. ഇപ്പൊ സംസ്കൃതത്തിലും ഈ ശബ്ദങ്ങൾ നിശ്ചിതമായ അർത്ഥമുണ്ട്, പക്ഷെ ഒരു അതിനുള്ളൊരു തകരാറെന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ ഈ വ്യുത്പത്തി എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട് സംസ്കൃത വ്യാകരണത്തിൻ്റെ. ഇത് പലതരത്തിലും പ്രയോഗിക്കാം. അതുകൊണ്ട് ഒരു ശബ്ദത്തിന് നാനാർത്ഥം പറയാം. അപ്പൊ ഇത് പലപ്പോഴും കുഴപ്പമുണ്ട്. അപ്പൊ ഇവിടെ കർണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ പുറമേയുള്ള ഉപകരണങ്ങളുണ്ട്, അതാണ് കൈയും കാലുമല്ല, ഉള്ളിലുള്ള ഉപകരണമാണ് ചിന്തിക്കാനും മറ്റുമുള്ള ഉപകരണമാണ് അന്ധക്കരണം. അതേന മനസ്സ് അന്ധക്കരണം എന്നും പറയും, മനസ്സെന്നും പറയും. അവിടെ വിശേഷാർത്ഥം എടുക്കരുത്, ഉള്ളിലിരിക്കുന്ന കരണം എന്നുള്ള അർത്ഥം എടുക്കും. അപ്പോ ഒന്ന് ആത്മാവ് അത് വിട്ട് വരുത്, രണ്ടാമത്തെ എന്താണ് പോയി അല്ലെങ്കിൽ അവിദ്യ, മൂന്നാമത്തത് അന്ധക്കരണം, പിന്നെ വരുന്ന എന്താണ് ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് എന്താണോ ഈ അന്ധക്കരണം പോലെ തന്നെ തന്മാത്രകളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് സൂക്ഷ്മമാണ്. ഇന്ദ്രിയങ്ങളെ ശക്തികളെന്നാണ് പറയുന്നത്, ഇന്ദ്രിയ ശക്തികളെന്നാണ്. അപ്പൊ കണ്ണ്, മൂക്ക്, ചെവി ഇതിനെല്ലാം എന്താ പറയുന്നത്? ആ ഇന്ദ്രിയങ്ങളുടെ ഇരിപ്പിടം, നമ്മുടെ ഈ ശരീരത്തിൽ ഉള്ള എന്താണ് ഇന്ദ്രിയങ്ങളുടെ ഇരിപ്പിടമാണ് ഗോളകം എന്ന് സംസ്കൃതത്തിൽ പറയും. ഇതിൽ വന്നിരിക്കുന്ന എന്താണോ സൂക്ഷ്മ തന്മാത്രകളിൽ നിന്നും പരിണമിച്ച ഇന്ദ്രിയ ശക്തികൾ ഇവിടെ ഇരിക്കുകയാണ്. അതാണ് വിശ്വസിക്കുന്നതും മരിക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നു, ശരീരം വിട്ട് പോകുന്നു എന്നൊക്കെ പറയും. ഇന്ദ്രിയ ശക്തികളെ മനസ്സും പോകുന്നു, വിശ്വാസം. അപ്പൊ ഇന്ദ്രിയ ശക്തികൾ, പിന്നെ എന്താണ് നാമരൂപം, പുറമെയുള്ള നാമരൂപം. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ചക്ഷുരേന്ദ്രിയത്തിലൂടെ അത് പ്രത്യേകം പ്രത്യക്ഷം ഞാൻ ഉണ്ടാകുന്നത്, അതിനവർ പറയുന്നത് ഞാൻ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ് എങ്ങനെയാണ് ഞാനീ പുസ്തകത്തെ കാണുമ്പോ എന്ത് സംഭവിക്കുന്നു? ഇവരെല്ലാം പറയുന്നത്, അദ്വൈതികളെല്ലാം പറയുന്നത് എന്റെ ഈ ഗോളകം, ഇതാണ് ഗോളകം ഇരിപ്പിടം, അവിടെ ഇരിക്കുന്ന ഇന്ദ്രിയ ശക്തി ഉള്ളിലിരിക്കുന്ന അന്ധക്കരണം അല്ലെങ്കിൽ മനസ്സ് അതിനോട് ചേർന്ന് ഇവിടേക്ക് വരും, പുറത്തേക്ക് സഞ്ചരിക്കുന്നു. പുറത്തേക്ക് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാങ്കേന്മാരുടെ പ്രക്രിയയാണ്. സഞ്ചരിക്കുക മാത്രമല്ല, വന്നിട്ട് ഇന്ദ്രിയ ഇതുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്നു ഈ വസ്തുവുമായിട്ട്. മനസ്സെന്ത് ചെയ്യുന്നു? ഇതിന്റെ രൂപത്തിലേക്ക് പരിണമിക്കുന്നു. ഉള്ളിലിരിക്കുന്ന അന്ധക്കരണം ഈ രൂപത്തിലായിത്തീരും. പുസ്തകത്തിന്റെ എന്ന് വെച്ചാൽ പുസ്തകത്തിൽ ഇപ്പൊ എന്തൊക്കെയാണോ നമ്മൾ കാണുന്നത് ആ രൂപത്തിലായി മാറും. നമ്മളൊരു ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ മനസ്സ് ഒരു ക്യാമറ പോലെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കുന്നു. അപ്പൊ ഉള്ളിന്റെ മനസ്സിരിക്കുകയാണ്, അത് മൊത്തം ഇങ്ങ് വരുന്നില്ല. ഉള്ളിന് മനസ്സുണ്ട്, ഇന്ദ്രിയം എന്ന് പറയുന്നത് സൂക്ഷ്മമാണ്. അപ്പൊ അതിലൂടെ മനസ്സിന് സഞ്ചരിക്കാം. ഇന്ദ്രിയം എന്ന് പറയുന്നത് മനസ്സിന് സഞ്ചരിക്കാനുള്ള ഒരു വസ്തുവാണ്. ചക്ഷുരിന്ദ്രിയത്തിന്റെ കാര്യം പറയുക, അതെങ്ങനെയാണ് ഒരു പൈപ്പിൽ കൂടി വെള്ളം പുറത്തേക്ക് വരുന്നത്, എന്നിട്ടൊരു വയലിനെ നിറയുമ്പോൾ വയലിന്റെ ആകൃതിയായി തീരുന്നത്, അതുപോലെ ഉള്ളിലിരിക്കുന്ന വെള്ളമാണ് അന്ധക്കരണം, പൈപ്പാണ് ഇന്ദ്രിയം, അതിലൂടെ വന്ന് ഈ രൂപത്തിലായി തീരുന്നു. ഇതിന്റെ പിന്നിൽ ജീവാത്മാവിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബോധമുണ്ടാകുന്നു. ഇത് പുസ്തകം, ഇതാണ് ചുരുക്കി പറഞ്ഞാൽ പ്രത്യക്ഷം എങ്ങനെ ഉണ്ടാകുന്നു അദ്വൈതികൾ പറയുന്നു. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ്, പിന്നെ ഉള്ളിലിരിക്കുന്ന അന്ധക്കരണം, ഈ ഗോളകം എന്ന് പറയുന്ന ഇതിലിരിക്കുന്ന ഇന്ദ്രിയ ശക്തി, പിന്നെ പുറമെ ഈ വസ്തു, ഇവിടെ വെളിച്ചം വേണം, അതൊക്കെ വേണം. ഈ നടക്കുന്ന ഈ പ്രക്രിയ, ഈ പ്രവൃത്തി, ഇതുകൊണ്ട് ബോധമുണ്ടാകുന്നു. ഇങ്ങനെയാണ് ബോധമുണ്ടാകുന്നത്. എന്നുവെച്ചാ അവരുടെ ഈ അറിവ് ഉണ്ടാകുന്ന പ്രക്രിയ പഴയതാണ്. ഈ പ്രക്രിയ എന്ന് പറയുന്നതിൽ ഒരു ജീവാത്മാവ്, മനസ്സ്, ഇന്ദ്രിയം, ഈ വിഷയം, അതിനോട് ചേർന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. എന്താണ് ഇല്ലാതെ പോയത്? ഇല്ലാതെ പോയത് ബ്രെയിൻ എന്ന് പറയുന്നൊരു സാധനം. ഇതിനെ കുറിച്ച് അവർക്ക് യാതൊരു ധാരണയില്ലായിരുന്നു. അത് ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് അറിയത്തില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ന്യൂനത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് മനുഷ്യന്റെ ഇന്നത്തെ അറിവിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയൊന്നും ഒരിക്കലും പ്രത്യക്ഷം ഞാൻ ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ഇവിടെ പ്രകാശമുണ്ട്. ഈ പ്രകാശം നമ്മുടെ കണ്ണിൽ പതിക്കുന്നു എന്ന് വെച്ചാൽ ഇതിന്റെ ഇമേജ് അവിടെ വരുന്നു. അവിടെ ഒരുപാട് പരിപാടികൾ അവിടെ തന്നെ നടക്കുന്നു. ഒപ്റ്റിക്കൽ നെർവസ് വഴി നമ്മുടെ ബ്രെയിനിന്റെ പുറകിൽ കൊണ്ടുപോകും. അവിടെ ഒരു വലിയ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്ന ഇവിടെ ബ്രെയിനിലാണ്. എന്നിട്ട് അവിടെ ഇത് പുസ്തകം എന്നുള്ള അറിവ് നമുക്കുണ്ടാകുന്നു. അപ്പോ ഇന്നത്തെ രീതി അനുസരിച്ച് ഈ അറിവ് പ്രത്യക്ഷമായി ജ്ഞാനം ഉണ്ടാകുന്നതിനുള്ള എല്ലാ പ്രോസസ്സിംഗും നടക്കുന്ന ഇവിടെ ബ്രെയിനിലാണ്. നമ്മുടെ ഈ പറയുന്ന ബാക്ക് സൈഡ് ആണ് ഇതെല്ലാം നടക്കുന്നത്. അവിടെ എന്തെങ്കിലും ഒരു തകരാറ് പറ്റിക്കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണ് തുറന്നിരുന്നാൽ നമുക്ക് ബോധം ഉണ്ടാകത്തില്ല. ഇനി ഈ പ്രകാശം ഒന്ന് പതിക്കുന്ന ഈ റെറ്റിനെ എന്തെങ്കിലും ഒരു തകരാറ് പറ്റിക്കഴിഞ്ഞാൽ ബോധം ഉണ്ടാകത്തില്ല, പ്രത്യക്ഷം ഞാനാണ്. ഇവിടെ നിന്നങ്ങോട്ട് പോകുന്ന ഓപ്റ്റിക്കൽ നെർവിൽ എന്തെങ്കിലും ഒരു തകരാറ് പറ്റിയാൽ രക്ഷയില്ല, പിന്നെ ഇതിനകത്തുള്ള ലെൻസ്, പിന്നെ ഇവിടെ മുതൽ അതുവരെ നടക്കുന്ന എത്രയോ രാസപ്രവർത്തനങ്ങൾ, വലിയൊരു ഫാക്ടറി നടക്കേണ്ട രാസപ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നു. ഇത് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും താളപ്പഴകൾ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പ്രത്യക്ഷം ഉണ്ടാകും. എന്തുകൊണ്ട്? പൂർണ്ണമായും ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആണ്. ബ്രെയിനിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പൊ നമുക്കിപ്പോ കണ്ണിന് എന്തെങ്കിലും ഒരു പ്രശ്നമായി ഒരു ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് ചെന്നു കഴിഞ്ഞാൽ അയാൾ നമ്മളെ കണ്ണിന് ചികിത്സിക്കുന്നത് ഈ അറിവ് വെച്ചും കൊണ്ടാണ്. ഏതറിവ്? ആധുനികമായ അറിവ്. ബ്രെയിനിൽ എന്ത് നടക്കുന്നു, ഇവിടെ നമ്മുടെ ഈ പുറമേ കാണുന്ന ഭാഗത്ത് എന്ത് നടക്കുന്നു, ഉള്ളിൽ എന്തൊക്കെ രാസപ്രവർത്തനം നടക്കുന്നു, നെർവുകളിൽ എന്തൊക്കെ നടക്കുന്നു, ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് അവർ ചികിത്സിക്കുന്നത്. അല്ലാതെ ഈ പറഞ്ഞ അദ്വൈതിയുടെ അറിവ് വെച്ചുകൊണ്ട് കണ്ണ് ചികിത്സിക്കാൻ ഒക്കത്തില്ല. പറ്റുമോ? ഉള്ളിൽ നിന്ന് അന്ധകരണം പുറത്തേക്ക് വന്ന് ഇതായി ജ്ഞാനം ഉണ്ടാകുന്നു എന്ന് പറയുന്ന ഈ അറിവ് വെച്ചുകൊണ്ട് ചികിത്സ നടക്കത്തില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വ്യത്യാസം. എന്താണ് തത്വചിന്തയും സയൻസും തമ്മിൽ വ്യത്യാസം? ഇതാണ് ഓരോ സ്ഥലത്തും അത് മനസ്സിലാക്കി പോകണം. ഈ പൊട്ട വ്യാഖ്യാതാക്കളൊക്കെ ആദ്യം ഇത് ഒന്നാണെന്ന് പറയും, അതൊന്നാകത്തില്ല. നിങ്ങളുടെ ഈ അറിവ് വെച്ചുകൊണ്ട് കണ്ണിന് ചികിത്സിക്കാൻ ഒക്കത്തില്ല. ഇതൊരാശയമാണ്. ഇങ്ങനെയാണ് പ്രത്യക്ഷം ഉണ്ടാകുന്നത് എന്ന് പറയും. അതിന് അത് വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ പ്രത്യേകം എന്തായാലും ശരി, ഏതായാലും ശരി, ഞാനിത് നോക്കിയാൽ എനിക്കിത് പ്രശ്നമാണെന്ന് അറിവുണ്ടാവും. ഇക്കാര്യത്തിൽ അറിവ് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫിസിക്സ് ആയാലും ശരി, മെറ്റാഫിസിക്സ് ആയാലും ശരി, ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിവുണ്ടാകും. അപ്പൊ ഈ അറിവുണ്ടാകുമ്പോ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പഴയ കാഴ്ചപ്പാടനുസരിച്ച്, അദ്വൈതികളുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് പറയുന്നത്. എന്ന് വിചാരിച്ച് താർക്കികൻ ഇതെല്ലാം സ്വീകരിക്കുന്നു. പണ്ട് ഓരോരുത്തർക്ക് ഓരോ സിദ്ധാന്തം ഉണ്ടായിരുന്നു. ഈ പുസ്തകം എന്ന് പറയുന്നത് ഈ പുസ്തകത്തിന് ഒരു ആവരണമുണ്ട് എന്നാണ്. ശരിക്കും ആവരണം പുസ്തകത്തിനല്ല, ഈ പുസ്തകം എന്ന് പറയുന്നത് ചൈതന്യം അല്ലെങ്കിൽ അറിവ് സർവത്ര വ്യാപിയാണ്, വ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ മുമ്പൊരിടത്ത് വിശദീകരിച്ചിട്ടുണ്ട്. എവിടെയാണ്? ഞാൻ ആ ഒരു പദ്യമേ കൂടെ ചർച്ച ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ വിശദീകരിക്കും? അങ്ങനെ ഒരു പദ്യം ഞങ്ങളുടെ വന്നത് എത്ര കാലമായി? ഞാനിവിടെ വന്നിപ്പോ നിങ്ങളെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷം? അതുമല്ല, ഗുരുദേവൻ ഈ പ്രക്രിയ പറയുന്ന ഒരു പദ്യമുണ്ട്, അതാണ് മുന്നേ കടന്ന് വിഷയം പ്രതിപ്രതി മുന്നിൽ നന്ദിയിടും ആവരണമാം തിരനീക്കിയിടും, പിന്നീട് കാണും അറിവും പ്രഭുത്തന്റെ പിൻപോയി കണ്ണെന്ന പോലെ അറിവ് കാണുകയില്ല താനേ. അതൊന്നും കേട്ടാ മതി, അവിടെ ഇത് വിശദീകരിക്കും. ഈ കാര്യമാ പറയുന്നത്, മനസ്സിലായി? പൊട്ടന്മാര് പലതും മേഖലയിൽ സംഗതി ഇതാ പറയുന്നു. പഴയ ഒരു അദ്വൈത സമ്പ്രദായം മനസ്സിലായി. എങ്ങനെ പ്രത്യക്ഷ ജ്ഞാനം ഉണ്ടാകുന്നു കാര്യമാണ് പറയുന്നത്. അപ്പോ ഈ വൃത്തി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരാവരണത്തെ അത് ഇല്ലാതാക്കും. ഇതിനൊരാവരണമുണ്ട്, ആ ആവരണമാണ് അവിദ്യ. ആവരണമാം തിര നീക്കിടുന്നു. ആവരണമാകുന്ന തിരശ്ശീല അത് മാറ്റുന്നു. ആരാ മാറ്റുന്നത്? പറയുന്നതാണ് പറഞ്ഞത്. പദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വിഷയം പ്രതിവൃത്തി, ഓരോ വിഷയങ്ങളിലും ഉണ്ടാകുന്ന വൃത്തി, അന്ധകരണ വൃത്തി. വൃത്തി എന്ന് പറഞ്ഞാൽ അന്ധകരണത്തിന്റെ പരിണാമം. വൃത്തി ശബ്ദത്തിന്റെ അർത്ഥം പരിണാമം എന്നാണ്. അതങ്ങോട്ട് പോകുന്നു, അതങ്ങോട്ട് ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? വിഷയത്തിലുള്ള ആവരണം ആകുന്ന തിരശ്ശീലെ എന്ത് ചെയ്യുന്നു? തിര നീക്കിടുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? കാണും, അറിയുന്നു. അവ കാണുന്ന അവിടെ അറിവാണ്. എങ്ങനെ അറിവ് കാണുന്നു? പിന്നീട് കാണും അറിവും പ്രപത്തന്റെ പിൻപോയി പ്രകാശത്തിന്റെ പിറകെ സഞ്ചരിച്ച്. കണ്ണെന്ന പോലെ, കണ്ണെങ്ങനെയാണോ കാണുന്നത് പോലെ. അറിവ് കാണുകയില്ല താനേ, ഉള്ളിലിരിക്കുന്ന അറിവിന് പുറമേ ഇരിക്കുന്ന വസ്തുവിനെ തനിയെ കാണാൻ അതിന് സഹായം വേണം. അറിവ് എവിടെയിരിക്കുന്നു? നമ്മുടെ ഉള്ളിൽ. വസ്തുക്കൾ എവിടെയിരിക്കുന്നു? പുറമേയിരിക്കും. അപ്പൊ ഉള്ളിലിരിക്കുന്ന വസ്തുവിനെ, പുറമേയിരിക്കുന്ന വസ്തുവിനെ സ്വയം കാണാൻ കഴിയത്തില്ല. ഇങ്ങനെ ഒരു പ്രോസസ്സിങ് അവിടെ നടക്കണം. പഴയ കാലത്ത് ശാസ്ത്രങ്ങൾ എഴുതിയിരിക്കുന്നതാണ്. അപ്പോ ഇവിടെ ഈ പുസ്തകത്തിന് ഒരു ആവരണമുണ്ട് എന്നാണ്. ശരിക്കും ആവരണം പുസ്തകത്തിനല്ല, ഈ പുസ്തകം ഇരിക്കുന്ന സ്ഥലത്തുള്ള അറിവിലുള്ള ആവരണമാണ്. ആവരണത്തിനാണ് അവിദ്യ എന്ന് പറയുന്നത്. കാരണം അറിവ് സർവവ്യാപിയാണ്. എന്റെ ഉള്ളിലുമുണ്ട്, പുറമെയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അകവും പുറവും തിങ്ങും എന്ന് പറഞ്ഞിരിക്കുന്ന അറിവിനാണ്. ഇവിടെയുണ്ട് അറിവിൽ. എന്തുണ്ട്? അവിദ്യയും ഉണ്ട്. അവിടെ അവിദ്യ എന്ന് പറയുമ്പോൾ ഒരു ശക്തിയാണ്, വിദ്യാശക്തിയും അറിവിലുണ്ട്. അപ്പൊ ആ വിദ്യാശക്തി എന്ന് പറയുന്നത് ഇതിനെ മറച്ചു വച്ചിരിക്കുകയാണ്. ഏതുവരെ അത് മറച്ചു വയ്ക്കും? നമ്മുടെ ഉള്ളിലിരിക്കുന്ന വൃത്തി അവിടെ ചെല്ലുന്നത് വരെ. വൃത്തി അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വൃത്തി ആ ആവരണത്തെ നശിപ്പിക്കുന്നു. ആവരണം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ഇരിക്കുന്ന ഇവിടെയുള്ള അറിവിനെ ആശ്രയിച്ചിരിക്കുന്ന ആവരണത്തെ നശിപ്പിക്കുന്നു. നമ്മുടെ ഈ വൃത്തി പുറത്തേക്ക് പോകുമ്പോൾ എന്താ കാരണം? അതിലൊരറിവുണ്ട്. അതെന്തുകൊണ്ട് അതിലറിവ് വന്ന എവിടുന്ന്? കാരണം ഈ അന്ധകരണം മനസ്സെന്ന് പറയുന്നത് സാത്വികമാണ്. ഉള്ളിൽ ആത്മാവിന്റെ സാന്നിധ്യത്തിലായിരിക്കും. അതുകൊണ്ട് അത് എപ്പോഴും അറിവോടുകൂടിയേ ഇരിക്കും. അറിവില്ലാതെ ഇരിക്കാൻ പറ്റില്ല. ആ അറിവ് അതിലെങ്ങനെയിരിക്കും? അതിന് പല ഉദാഹരണം പറയും. ഒന്ന്, ഒരു കണ്ണാടിയുടെ പ്രതിബിംബം പോലെ ഇരിക്കും. അല്ലെങ്കിൽ ചുട്ടുപഴുത്ത ഒരു ഇരുമ്പുണ്ടയിൽ തീ ഇരിക്കുന്നത് പോലെ ഇരിക്കും. പല ഉദാഹരണങ്ങൾ പറയും. എന്തായാലും ഉള്ളിലിരിക്കുന്ന അന്ധകരണത്തിന് അറിവിനെ കൂടാതെ ഇരിക്കാൻ പറ്റില്ല. അത് പുറത്തേക്ക് പോകുമ്പോഴും എന്ത് ചെയ്യും? ഈ അറിവ് അതിനോടൊപ്പം കാണും. ഒരു കണ്ണാടി നിങ്ങൾ സൂര്യന്റെ നേരെ എടുത്ത് പിടിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോയാലും അതിലെന്ത് കാണും? പ്രതിബിംബം കാണും. അതിന് നേരെ പിടിച്ചിരിക്കണമെന്നേ ഉള്ളൂ. അതുപോലെ ഉള്ളിലിരിക്കുന്ന ചൈതന്യം അറിവിന്റെ മുമ്പിലാണ് എന്തിരിക്കുന്നത്? മനസ്സെന്ന കണ്ണാടി, അന്ധകരണം. അത് പുറത്തേക്ക് ഇറങ്ങി വന്നാലും എന്തുവരും? അതിലറിവ് കാണും. ആ പുറത്ത് വരുന്ന അത് രണ്ട് പണിയാണ്. അവൃത്തി എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നു? ഈ ഭാഗത്തുണ്ടായിരുന്ന അജ്ഞാനത്തെ നശിപ്പിച്ചു. അതിനുണ്ടായിരുന്ന അറിവ് എന്ത് ചെയ്തു? ഇത് പുസ്തകം എന്നുള്ള അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാക്കി. എന്നുവെച്ചാൽ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് അങ്ങനെ ഒരു ബോധത്തുണ്ട്. ഇതിനാണ് വൃത്തി പ്രക്രിയ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ പ്രത്യക്ഷം ഞാൻ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിന് പഴയ നമ്മുടെ തത്വചിന്തകന്മാര് കണ്ടെത്തിയ ഒരു സമാധാനം, അവരുടെ ഒരു യുക്തി ഉപയോഗിച്ച് അവര് കണ്ടെത്തിയിരുന്നു. അപ്പൊ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട് എന്താണ് അവിദ്യ, പിന്നെ ഒരു പുരുഷൻ അവിദ്യയുടെ പരിണാമമായ തന്മാത്രകൾ, ആ തന്മാത്രകളിൽ നിന്നുണ്ടാകുന്ന അന്ധകരണം, അത് പുരുഷന്റെ സാന്നിധ്യത്തിലാണ് ഉള്ളിലാണ്, അതില് ആ ചൈതന്യത്തിന്റെ പ്രതിബിംബം, അത് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോകുന്നു, വിഷയദേശത്ത് ചെല്ലുന്നു, ഇത് വിഷയമാണ്, അവിടെ ചൈതന്യമുണ്ട്, ആ ചൈതന്യത്തിൽ അവിദ്യയുണ്ട്, ഈ ചെല്ലുന്ന വൃത്തി അവിദ്യ നശിപ്പിക്കുന്നു, ആ വൃത്തി എപ്പോഴും അറിവോടുകൂടിയിരിക്കും. അറിവ് ഈ പുസ്തകത്തെക്കുറിച്ച് ഉള്ളിലിരിക്കുന്ന പുരുഷന് ഉണ്ടാക്കുന്ന ബോധമാണ് ഇത് പുസ്തകം. ഇതാണ് വൃത്തിത്വത്തിൽ. ഇത് നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആധുനിക ഭൗതിക ശാസ്ത്രം ഇങ്ങനെ വികസിക്കുന്നത് വരെ ഇതിനാണ് സിദ്ധാന്തമായി സ്വീകരിച്ചിരുന്നത്. ഇങ്ങനെ പ്രത്യക്ഷം ഉണ്ടാകുന്നു എന്നാണ് നമ്മുടെ എല്ലാ ആചാര്യന്മാരും സ്വീകരിച്ചിരുന്നത്. മറ്റൊരു വഴിയില്ല. വേറെ ഇന്ന് മോഡേൺ സയൻസ് പറയുന്ന ഒന്ന് വന്നു, അങ്ങനെ ഒരു സയൻസ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അന്നത്തെ ഏറ്റവും വലിയ സയൻസ് ഇതാണ് എന്ന് വെച്ചാൽ ഇതിനെയാണ് അന്ന് ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രം വേറെയാണ്, സയൻസ് വേറെയാണ്. ശാസ്ത്രത്തിന് നമ്മളൊരിക്കലും സയൻസ് എന്ന് പറയാൻ പാടില്ല. ആധുനിക ശാസ്ത്രവും സയൻസും ഒന്നുമല്ല. പക്ഷെ പഴയ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണോ, ഇങ്ങനെ പഴയ കാലത്ത് അവർ ചിന്തിച്ച് എഴുതി വെച്ചിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഒരുപാട് അറിവില്ലായ്മകളുടെ പുറത്ത് കെട്ടിപ്പൊക്കിയ ഒരു ശാസ്ത്രം എന്നോട് പറയേണ്ടി വരും. അവർക്ക് അറിവില്ലെന്നല്ല ഞാൻ പറയുന്നത്, അവർക്ക് ആധ്യാത്മികമായ അറിവുണ്ടായിരുന്നു, അവർക്ക് താത്വികമായ അറിവുകളുണ്ടായിരുന്നു. അതവർക്കുണ്ടായിരുന്നു. അതാണ് അവരുടെ അറിവിനെ ജ്ഞാനശാസ്ത്രം എന്ന് പറയുന്നത്. പിന്നെ എപ്പിസ്റ്റമോളജി എന്ന് പറയും, ജ്ഞാനശാസ്ത്രം. അതാണ് അവരുടെ അറിവെന്ന് പറയുന്നത്. എന്താണ് മെറ്റാഫിസിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഭൗതികമായ ഒരുപാട് അറിവില്ലായ്മയിലാണ് അവരുടെ അറിവ് നിൽക്കുന്നത്. എന്നാൽ അവർക്ക് അവരുടേതായ അറിവുണ്ടായിരുന്നതാണ്. രണ്ട് സംബന്ധിച്ചു ഇപ്പോൾ ഭൗതികമായ അറിവില്ലാന്ന് ഈ രണ്ടും വ്യത്യാസം ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാം, ഭൗതികമായ അറിവില്ലാന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പ്രത്യക്ഷം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോൾ അവിടെ ബ്രെയിൻ എന്ന് പറയുന്ന എന്തിനെന്തെങ്കിലും ഒരു സാധ്യത പോലെ അവർ കൽപ്പിച്ചിട്ടില്ല. അതിനെക്കുറിച്ചൊരു ചർച്ചയെ നിങ്ങൾക്ക് കിട്ടത്തില്ല. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആയുർവേദത്തിൽ അല്പസ്വല്പമൊക്കെ കിട്ടും കുറച്ച്. അതിനും പരതിയാ പോലും കിട്ടാൻ പ്രയാസമാണ്. ബ്രെയിനിനെ കൺസിഡർ ചെയ്യാതെയാണ് ആയുർവേദ ശാസ്ത്രം മുഴുവൻ കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ഏറ്റവും രസകരമായ കാര്യമാണ്. ഇനി ഏതെങ്കിലും പിൽക്കാലത്ത് വന്ന ഏതെങ്കിലും പുസ്തകത്തിൽ ചിലപ്പോൾ കാണും, പ്രാചീന ശാസ്ത്രങ്ങളൊന്നും അതിനെ പരിഗണിച്ചിട്ടേ. ഇവിടെ ഈ പറയുന്ന അന്ധകരണം, ഇതിലൂടെ പ്രത്യക്ഷം എന്ന് പറയുന്ന പോലെ അവിടെ ആയുർവേദത്തിൽ എല്ലാം കെട്ടിപ്പൊക്കിയിരിക്കുന്ന എന്തിന്റെ പുറത്താണ്? വാദം പിത്തം കഫം ത്രിഗുണം വാദം പിത്തം കഫം ഇതിലാണ് എല്ലാം കെട്ടിപ്പൊട്ടിയിരിക്കുന്നത്, അടിസ്ഥാനമായി ചെയ്തിരിക്കുന്നത്. വിചാരിച്ച ആയുർവേദ ചികിത്സയ്ക്ക് ഫലമില്ലെന്ന് തന്നെ ഞാൻ പറയും, മരുന്നിന് ഗുണമൊന്നും ഇല്ലെന്നല്ല പറയുന്നു, അടിസ്ഥാന ശാസ്ത്രത്തെ കുറിച്ച് പറയുക. അതുപോലെ തന്നെ അദ്വൈത ചിന്തയ്ക്ക് പ്രയോജനമില്ലെന്നല്ല പറയുന്നു, ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഇവിടെ കിടക്കുന്നു എന്നുള്ള കാര്യം പറയുക. നിങ്ങൾ ഈ പ്രത്യക്ഷത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് അദ്വൈത ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ പുറത്ത് പറയുമ്പോൾ ഇതിങ്ങനെ ഒരു പ്രക്രിയ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്രിട്ടിക്കലായി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് സമൂഹത്തിൽ, അവരത് അംഗീകരിക്കത്തില്ല. ഈ തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് എന്താണ് വ്യത്യാസം? അതായത് പ്രത്യക്ഷം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ആധുനികമായ സയൻസ് പറയുന്ന ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞത്, ഇവിടെ വിശദീകരിച്ചത്, അന്ധകരണം, വസ്തു, അവിദ്യ, അതിൻ്റെ നാശം, ചൈതന്യം, ഇതൊക്കെ ഇപ്പം ഞാനിതൊക്കെ പഠിച്ചു വച്ചിരിക്കുകയാണ്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, കാശിയിൽ നിന്ന് വിഷയസത്തൊക്കെ പോയി കിടന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു വച്ചിരിക്കുകയാണ് ഞാനത്. അപ്പോൾ എനിക്ക് എന്റെ അറിവിനോട് എനിക്കൊരു വലിയ ഒരു കടപ്പാടുണ്ട്, മനസ്സിലായോ? അല്ലെങ്കിൽ ഞാൻ പറയും എന്റെ ഗുരുപരമ്പരയിൽ നിന്ന് കിട്ടിയ അറിവാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് എന്റെ ഈ അറിവിനോട് എനിക്ക് വലിയൊരു എന്ത് വരും? നിങ്ങൾ കഷ്ടപ്പെട്ട് എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വരും? ഭയങ്കര കടപ്പാട് വരും. എന്ത് നേടിയെന്ന് വീട്ടിൽ പറയാറില്ലേ, കാശ് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് വെറുതെ ചെലവാക്കികളെ പറയാറില്ലേ. ഇവിടെ ആശ്രമത്തിൽ സ്വാമിമാർ പറയാറില്ലേ, ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് നിങ്ങൾ സൂക്ഷിക്കുന്നത്. അതുപോലെ അറിവായാലും ശരി, നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനോട് എന്ത് വരും? കടപ്പാട് വരും. ഞാനിത് പഠിച്ചു വച്ചിട്ട് ഞാനിത് മതപ്രഭാഷണത്തിന് ഇറങ്ങിയാണ്, അല്ലെങ്കിൽ ഞാൻ എനിക്കും കുറെ മണ്ടന്മാർ ശിഷ്യന്മാരെ കിട്ടി അവരുടെ അടുത്ത് ഞാൻ ഇതൊക്കെ അങ്ങോട്ട് പറയുകയാണ്. അപ്പൊ അതിന് വിവരമുള്ളവന്മാരും ഉണ്ടായിരുന്നു. ഇതങ്ങനെ ശരിയാവും? പ്രത്യക്ഷത്തെ കുറിച്ച് ഞങ്ങൾ സ്കൂളിൽ പഠിച്ച ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നവർ തിരിച്ചു ചോദിക്കുമ്പോ ഓക്കെ. അങ്ങനെ തിരിച്ച് ചോദിച്ചു കഴിയുമ്പോ നമ്മുടെ മനസ്സിൽ രണ്ട് നിലപാടുണ്ടാവും. ആദ്യം എന്റെ മനസ്സിൽ വരുന്ന എന്താണ്? ഓടേ അതൊക്കെ വെറുതെ, ഇത് ഞാൻ പറയുന്നത് എന്താണ്? ഋഷിമാര് പറഞ്ഞ കാര്യമാണ്, മനസ്സിലായോ? നിനക്കെന്തറിയാം? നീ പള്ളിപ്പുറത്തിൽ സാർമാർ പറഞ്ഞ കാര്യമാണ് നീ പറയും, ഞാൻ പറയുന്ന ആര് പറഞ്ഞ കാര്യം? ഋഷിമാര് പറഞ്ഞ കാര്യമാണ്, അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ തള്ളിക്കളയും. അത് എന്റെ ഒരു തിങ്കിങ്ങാണ്, അതിനെ ഞാൻ പരിഗണിക്കാതിരിക്കാം. കാരണം എനിക്കത് എവിടെ നിന്ന് കിട്ടി? എന്റെ ഗുരുവിൽ നിന്ന് കിട്ടിയാണ്. നിനക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നിന്റെ എന്താണ് യു പി സ്കൂളിന്റെ സാറിന്റെ നിന്ന് കിട്ടിയാണ്. അയാൾക്ക് എന്ത് വിവരമുണ്ട്? എന്റെ കൃഷിക്ക് എന്ത് വിവരമുണ്ട്? അതുകൊണ്ട് ഞാൻ അതിനങ്ങ് തള്ളിക്കളയും. അങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് ചിലപ്പോ ഞാൻ തള്ളിക്കളയും. ചില സമയം എന്നെ പോലെയല്ല വേറൊരു മനസ്സാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ എന്റെ അറിവിനെ തന്നെ പരിശോധിക്കും. ഇനി അവൻ പറഞ്ഞില്ലെന്നെങ്കിലും കാര്യമുണ്ടോ എന്നും ചിന്തിക്കും. എന്റെ അറിവ് എനിക്ക് എത്ര പ്രിയപ്പെട്ടതായാലും ശരി, ഞാൻ എത്ര കഷ്ടപ്പെട്ട് സമ്പാദിച്ചതായാലും ശരി, എത്ര വലിയ ഗുരുവിൽ നിന്ന് കിട്ടിയ അറിവായാലും ശരി, എന്റെ അറിവിനെ കുറിച്ച് ഞാൻ എപ്പോഴാണോ പരിശോധിക്കാൻ തുടങ്ങുന്നത് അവിടെ മുതലാണ് എന്തരംഭിക്കുന്നത്? ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്, മനസ്സിലായോ? അത് എത്ര വലിയ അറിവായാലും ശരി, എനിക്കങ്ങനെ ഒരു മനസ്സ് വരെയണം. എന്നാ പിന്നെ ഞാൻ പഠിച്ച ശരിയാണോ എന്നൊന്ന് പരിശോധിച്ചു നോക്കണം. അതോ ഈ ചെറുക്കം പറയുന്നതാണോ ശരി, ഇവന്റെ ഈ വിവരമില്ലാത്ത സാറ് പറഞ്ഞാണോ ശരി, എന്ന് പറഞ്ഞ് ഞാൻ എന്റെ അറിവിനെ എപ്പോഴാണോ ഒന്ന് പരിശോധിക്കാൻ തുടങ്ങുന്നത്, ആ സമയമാണ് എന്നിൽ എന്താ എന്ത് തുടങ്ങുന്നത്, കർട്ടിക്കൽ. പിന്നെ എല്ലാ സാധാരണ ക്രിറ്റിസിസോ എന്ന് സാധാരണ പറയാറുണ്ടല്ലോ രാഷ്ട്രീയക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുക, അതല്ല നല്ല ക്രിറ്റിക്കൽസ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനുള്ള മനസ്സ് വേണമെങ്കിൽ പിന്നെ അതിന്റെ റിസൾട്ട് വേറെയായി എന്റെ ചിന്താഗതി മാറ്റം വരും. മാറ്റം വന്നിരിക്കും. അപ്പൊ അറിവിന്റെ കാര്യത്തിൽ എന്താണ് മുൻവിധികൾ, കടപ്പാട്, ഇതൊന്നും ഒരിക്കലും വയ്ക്കാൻ പാടില്ല എന്ന് കൊടുക്കും ആരും. അത് അറിവിന്റെ കാര്യത്തിൽ അതൊന്നും സൂക്ഷിക്കാൻ പാടില്ല, കടപ്പാട് വയ്ക്കാൻ പാടില്ല, മുൻവിധികൾ വയ്ക്കാൻ പാടില്ല. പിന്നെ അവിടെ എന്ത് സ്വീകരിക്കണം, തെറ്റിക്കൽ തെങ്ങി സ്വീകരിക്കണം. അങ്ങനെ ചിന്തിച്ച് എന്താണ് ശരിയെന്നല്ല കണ്ടെത്തും. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോ അങ്ങനെ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്, പതുക്കെ ഇത്തരം ചിന്തകളിൽ നിന്നൊക്കെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞത്. അവന് പുതിയ പുതിയ അറിവുണ്ടായത്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവന്റെ മുൻധാരണകളിൽ തന്നെ അവൻ കുടുങ്ങിപ്പോകും. അതിന്റെ വ്യത്യാസം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. രണ്ടു പറഞ്ഞില്ല. അപ്പൊ അദ്വൈതികളുടെ ഇതിനെ എന്താണ് സാമ്പ്രദായികമായ നിലപാട്, ട്രഡീഷണൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞില്ല, ഇങ്ങനെയാണ് പ്രശ്നം.